ഗുരുദേവൻ കരുണാപ്പള്ളിയുടെ ആ ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഈ പന്നിശ്ശേരി നാളുള്ള ഗുരുവിനെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഒന്നും ഗുരുവിനെ കണ്ടിട്ടുണ്ട്. അവിടെ ഏതോ ഒരു വീട്ടിൽ വന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി കണ്ടു. എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വീടാണ്, പഴയ ഒരു വലിയ തറവാടൊക്കെയാണ്. അവിടെ അവിടെയൊക്കെ വലിയ പ്രഭുക്കന്മാരായിരുന്നു. ഇദ്ദേഹത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഓരോ ശിഷ്യന്മാരൊക്കെ ആയിട്ട് അവിടെ ചെന്നു. അപ്പൊ ഇദ്ദേഹം ഒരു വെറ്റിലയിൽ 5 രൂപ ആണെന്നാണ് എന്റെ ഓർമ്മ. ഗുരുവിന് ദക്ഷിണ വെച്ചിട്ട് ഗുരുവിന് പോയി നമസ്കരിച്ചു. അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടായി, കേട്ടിട്ടില്ല ഉണ്ടോ? ആ അടുത്ത് തന്നെ. അപ്പൊ ഒരുപാട് പേര് ഗുരുവിനെ കാണാൻ വന്നു. അതിനെ കുറിച്ച് വേറൊരാൾ എഴുതിയിരിക്കുന്നതാണ്. ഗുരു ഇങ്ങനെ വരുമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നു. അപ്പൊ അവരുടെ എന്താണ് ചില പ്രഭുക്കന്മാരുടെ കയ്യിലെ കാശം അല്ലാത്തവരില്ല. അപ്പൊ ഈ വന്നുകൂടിയ ആൾക്കാരല്ല കണ്ട ഒരത്ഭുതം. അവരൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ 5 രൂപ ആണ്. അവിടെ കൂടിയില്ല, വളരെ അത്ഭുതത്തോടുകൂടി. മുമ്പ് 1000 രൂപ ഉണ്ടായിരുന്നു, പിന്നെ നിരോധിച്ചാണ്. ഇപ്പൊ എല്ലാം നേരത്തെ പിന്നെയാണ് വീണ്ടും വന്നത്. ഇനി 1000 രൂപ എന്ന് പറയുന്ന അതുപോലെ ഒരു അത്ഭുത സംഭവം. 1000 രൂപ നിരോധിച്ചപ്പോഴാണ് നമ്മുടെ പ്രകാശാനന്ദ സ്വാമി ഹോമം കൊണ്ടെത്തിയിട്ട് കത്തിച്ചത്. 1000 രൂപ ആരോ കൊണ്ടുവന്ന് കാണിക്കപ്പെട്ട് കേട്ട് 1000 രൂപ എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഫോണിന് അവിടെ പൈസ കൊണ്ടിട്ടുണ്ട്. പ്രകാശാനുസമായി പോയി പോയി തുറന്നെടുത്ത് തുറന്നെടുക്കുമ്പോൾ 1000 കെട്ട്. അന്ന് 1000 എന്ന് പറഞ്ഞു 1,00,000. അപ്പൊ ആരോ പറഞ്ഞു ഇപ്പൊ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞു. സ്വാമി ഉടനെ കൊണ്ടുവന്നു ഫോം കൊണ്ടെത്തിക്കൊണ്ടിട്ട് മാറ്റിയെടുക്കാൻ വേണ്ട സ്വീകരിക്കാൻ ഈസിയായി മാറ്റിയെടുക്കാൻ. സ്വാമിക്ക് അങ്ങനെ ഒരു ബുദ്ധിയില്ലായിരുന്നു. എടുക്കാനാണ് ആരോ കൊണ്ടിട്ടത്, ഏതോ കള്ളമാണോ കാരണം. സ്വാമി പുതിയോരം പിടിക്കാനൊന്നും പോയി. രാവിലെ ആൾക്കാർ ഹോമം നടത്താൻ ചെന്നപ്പോ സ്വാമി അവിടെ ഇരുന്ന് ഹോമം നടന്നു. അവിടെയൊക്കെ നോട്ടിന്റെ കഷ്ണങ്ങൾ പറന്നു കിടക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു നിരോധനം ഉണ്ടായി. മോഡിയുടെ നിരോധനം അല്ല അത്. അങ്ങനെയൊരു സംഭവം പറയുന്നു. ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞു. ഈ വിവർത്തം എന്ന് പറയുന്നത് ഇത് സാങ്കേതികമായി ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് വേദാന്ത പരിഭാഷയിലും മറ്റും അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അദ്വൈതം തന്നെ വിവർത്തമില്ല. ഈ അദ്വൈതമില്ല ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഹ്മം എല്ലാവർക്കും ഉണ്ട്. ബ്രഹ്മത്തെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അദ്വൈതയുടെ ആയുധം ബ്രഹ്മമാണെന്നാണല്ല. ബ്രഹ്മത്തെ എല്ലാവരും അംഗീകരിക്കും, മിക്കവാറും എല്ലാവരും അംഗീകരിക്കും. പക്ഷെ വിവർത്തം ഇല്ലെങ്കിൽ പിന്നെ അദ്വൈതം ഇല്ല, തീർന്നു. ഇത് ബൗദ്ധന്മാരിൽ നിന്ന് ഗൗഡപാദാചാര്യരിലേക്ക് വന്നു അതിനെ ശങ്കരാചാര്യ മോഡിഫൈ ചെയ്തതാണ്. ഇതാണ് ഈ വിവർത്തം എന്ന് പറയുന്നത്. അവരത് ശൂന്യവാദവും വിജ്ഞാനവാദവും രണ്ടും കൂടെ ഇതാണ് നാഗാർജുനൻ പരമ്പരയാണ്. അവരിൽ നിന്നിങ്ങോട്ട് വന്നാണ് അതിനെ അദ്വൈതമാക്കിയത് ഗൂഢപാദാചാര്യ. അതിനെ പിടിച്ച് അദ്വൈത ഭാഷകാരൻ ഒരു വലിയ ഒരു സിദ്ധാന്തമുണ്ടായി. അത് പറയുന്നത് എന്താണ്? വിവർത്തം, പ്രപഞ്ചം വിവർത്തം എന്നാണ് പറയുന്നത്. പ്രപഞ്ചം തന്നെ മൊത്തം വിവർത്തമാണ്. വിവർത്തം എന്ന് വെച്ചാൽ അസത്യമായ അനുഭവം എന്നാണ് നമ്മൾ ദർശനമാനയുടെ കഥ എന്ന് പറയുന്നത്. ഒരനുഭവമാണ് പ്രപഞ്ചം, പക്ഷെ അത് അസത്യമാണ്. മായാദർശനത്തിലും അസത്യ ദർശനത്തിലും വൈദ്യ എന്ന് പറയുന്നു. അപ്പൊ അത് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചമല്ല, കാണുന്ന കണ്ണും നമ്മുടെ ശരീരം നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ചേർന്നാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു അസത്യമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി രജ്ജസർപ്പം, രജ്ജുവിര സർപ്പത്തെ പോലെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രജ്ജുവിര സർപ്പം എന്ന് പറഞ്ഞാൽ അത് അസത്യമെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അപ്പൊ അസത്യമെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഇതൊക്കെ അസത്യമാണ്. രജ്ജുവിര സർപ്പം എന്ന് പറയുന്നത് ഒരു എന്താണ്, സെക്കൻഡ് പോലും വരാത്ത ഒരു അനുഭവമാണ്. പക്ഷെ വരുമ്പോ നമ്മൾ ശരിക്കും ഒന്ന് ഭയക്കും, ശരിക്കും സർപ്പത്തെ കാണുകയും ചെയ്യും. പേരണ്ട് സംഭവിക്കും, സെക്കൻഡുകൾക്കുള്ളിൽ പരിപാടി ഒന്ന് കഴിയും. അപ്പൊ ആ അനുഭവം എന്ന് പറയുന്ന ഒരു അസത്യ അനുഭവമാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, ഇല്ലെങ്കിൽ സ്വപ്നത്തെ പറയും. ഒരു സ്വപ്നത്തെ പലപ്പോഴും പറയും. സ്വപ്നം ചിലപ്പോൾ ദീർഘകാലം നീക്കും. ദിസർപ്പം എന്നില്ല, ഒരു ക്ഷണത്തിലേ. സ്വപ്നത്തിൽ നമ്മൾ എത്ര കാലം എന്നുള്ളത് നമ്മുടെ സ്വപ്നം കൂടിയിരിക്കും, ദീർഘകാലം. പക്ഷെ ഉണരുമ്പോ തീർന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെ ഗുരുദേവ ഒന്നുകൂടെ പരിഷ്കരിച്ചിട്ട് എന്താ പറയും, നെടിയ ദിനാവ്, ഇതൊരു നീണ്ട സ്വപ്നമാണ് എന്ന് പറയും. ശങ്കരാചാര്യ പറയും ദീർഘസ്വപ്നം. ദീർഘസ്വപ്നം കൊണ്ടാണ് നെടിയ ദിനാവ് എന്ന് മാറി. ഈ അനുഭവം തന്നെ ഒരു ദീർഘസ്വപ്നമാണെന്ന് പറഞ്ഞു ശങ്കരാചാര്യ. അദ്ദേഹം പറയും നെടിയ ദിനാവ്, നീണ്ട സ്വപ്നം. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അത് പറയുന്നത് എന്താണ്? സ്വപ്നം, ആ സ്വപ്ന കാലത്തിൽ വലുതും ചെറുതുമായിട്ട് തോന്നിയാലും ഉണരുമ്പോ ഇല്ലല്ലോ. ഉണർന്നിട്ട് പിന്നെ വരുന്നുണ്ടോന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, കഴിഞ്ഞു പോയി. പ്രപഞ്ചം ഇങ്ങനെ മരണം വരെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇത് അസത്യമായ അനുഭവമാണ്, സ്വപ്നം പോലെയെന്ന്, രജ്ജസർപ്പം പോലെയെന്ന് പറയും. അപ്പൊ ചോദ്യം വരും, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്? കാരണം ഇത് സ്വപ്നം പോലെ ഒരു അനുഭവമാണെന്ന് നമുക്ക് സാമാന്യമായ രീതി അംഗീകരിക്കാൻ പറ്റത്തില്ല. നെടിയ ദിനാമെന്ന് ഗുരു പറഞ്ഞു, അതുകൊണ്ട് ഗുരു പറഞ്ഞുകൊണ്ട് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഗുരുവിൽ ഭക്തിയും വിശ്വാസമൊക്കെ ഉള്ളവർ അംഗീകരിച്ചെന്നിരിക്കും, എല്ലാവരും അംഗീകരിക്കും. എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഒരാൾ അംഗീകരിച്ചാലും ഗുരു പറഞ്ഞുകൊണ്ട് അംഗീകരിക്കുക, എന്നാലും സ്വയം അത് ബോധ്യപ്പെടുത്തില്ല. ചിലപ്പോ ഗുരു പറഞ്ഞത് തന്നെ വിശ്വാസമില്ലാതെ അംഗീകരിക്കും. ഗുരു പറഞ്ഞു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ഗുരുവിനതൊക്കെ പറയാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നൊരു പിന്നെ ഇതെങ്ങനെ ഇതെല്ലാം ഇങ്ങനെ അസത്യമായ അനുഭവം ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം വരും. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെയാണ് അസത്യമൊന്നും അംഗീകരിച്ചുകൊണ്ടല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതും പറയാം അറിവിൽ ഒരു കൽപ്പനയാണ്. അറിവിന്റെ കൽപ്പന എന്ന് പറയുന്നത് അറിവിൽ ഒരു കൽപ്പന സംഭവിക്കുന്നതാണ്. അത് അറിവിൽ കൽപ്പന എന്ന് സംഭവിച്ചാലിപ്പോ രജ്ജസർപ്പം അവിടെ നമ്മൾ കൽപ്പിക്കുന്നൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കാണുകയാണ് ആരും കൽപ്പിക്കുന്നത്. അങ്ങനെ കൽപ്പിക്കുന്നൊന്നും, പക്ഷെ സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഉണർന്നതിന് ശേഷം അതൊരു ദീർഘ കൽപ്പനയായിരുന്നു എന്ന് നമ്മൾ പറയും. ഒരു നീണ്ട കൽപ്പനയായിരുന്നു ആ സ്വപ്നകാലം മുമ്പ്. അല്ല, സത്യമല്ല എന്ന് പറയാൻ പറ്റിയിട്ടാണ്. കൽപ്പന എന്ന് പറഞ്ഞ ഭാവന എന്നുള്ള അർത്ഥത്തിലല്ല. ഭാവന എന്ന് പറയുന്ന കവികളുടെ ഭാവനയാണ്. ഭാവനയിൽ എന്താണ്? രാത്രി ആകാശത്ത് നക്ഷത്രങ്ങളെ കണ്ടിട്ട് കവി ഭാവനയാണ്. അതൊക്കെ എന്താണ്? മുല്ലപ്പൂക്കളാണ് ഭാവനയാണ്. മുല്ലപ്പൂക്കളാണെന്ന് പറയുമ്പോൾ എന്താണ്? അത് ആ കവിയുടെ കേവല ഒരു ഭാവന മാത്രമാണ്. അയാള് നക്ഷത്രങ്ങളെ മുല്ലപ്പൂവായിട്ട് അനുഭവിക്കുന്നൊന്നുമില്ല. നക്ഷത്രം നക്ഷത്രം തന്നെയാണ്, പക്ഷെ അതിലയാള് കൂട്ടിച്ചേർക്കുന്നു. തന്റെ ഭാവന അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് എന്ത്? മുല്ലപ്പൂക്കളാണ്. അതുപോലെ തിളങ്ങുന്നു, വെളുത്തിരിക്കുന്നു. ഭാവനയല്ല കൽപ്പന എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ ഭാവനയും കൽപ്പനയും കവി കൽപ്പന എന്നൊക്കെ പറയും. ഒരുപോലെയാ പറയുന്നത്, ഇവിടെ അങ്ങനെ പറഞ്ഞു. അതായത് ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് അതിന് പ്രപഞ്ചത്തെ സത്യമായി കണ്ടിട്ട് ഒരാള് അതിനെ അസത്യമായി കൽപ്പിക്കുന്നതല്ല. അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളായി മനസ്സിലാക്കിയതിന് ശേഷം അത് മുല്ലപ്പൂക്കളാണെന്നും എന്ത് ചെയ്യുന്നു? കവി ഭാവന ചെയ്യുന്നു. അതൊരു ഭാവനയാണ്. പക്ഷെ ഈ ഭാവന ചെയ്യുന്ന കവിക്ക് ശരിക്കും അറിയാതെ എന്താണ്? മുല്ലപ്പൂക്കൾ അല്ല നക്ഷത്രങ്ങളാണെന്ന് അറിയാം. പക്ഷേ കവി അത് മുല്ലപ്പൂക്കളാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നതാണ് നല്ല ഒരു സന്തോഷം തോന്നുന്നു, അവരുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു. അതാണ് ഭാവന. അപ്പൊ ആ ഭാവനയല്ല ഇവിടെ കൽപ്പന എന്ന് പറയുന്നു. പക്ഷെ കവിയുടെ ഭാവനയെ കൽപ്പനയെന്നും പറയും. അങ്ങനെ അതുകൊണ്ട് ഈ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ചിലപ്പോൾ അതിന്റെ അർത്ഥം ധരിക്കും നമ്മൾ അദ്വൈതം പറയുന്നത്. അത് വേറെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭാവനയല്ല കൽപ്പന. ഇനി അദ്വൈതത്തിലും ഈ കൽപ്പനയെ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഈ ഭാവനയെ സ്വീകരിക്കുന്നു. അനദ്വൈതത്തിൽ എന്താ പറയുന്നത്? അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. അത് വേറെ വിഷയമാണ്. ഉപാസന എന്ന സ്ഥലത്ത് ഈ കവിയുടെ എന്താണ് ഭാവനയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഉപാസന അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലെടുത്തുകൂടെ വയ്ക്കുന്നു, എന്നിട്ട് പറയുന്നത് ശിവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുന്നത്? കവി നക്ഷത്രങ്ങളെ നോക്കിയിട്ട് എന്താ പറയുന്നത്? ഇത് മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ ഇവിടെ കല്ലെടുത്ത് വെച്ചിട്ട് എന്ത് പറയുന്നു? ശിവനാണ്. ഇതെന്താണ്? ഇതെന്താണ്? ഇത് കവി ഭാവന പോലെ ഭാവനയാണ്. കാരണം അതൊക്കെ ശരിക്കും അറിയാം. എന്താണോ ഇത് കല്ലാണെന്നറിയാം. കല്ലാണെന്നുള്ള അറിവ് നഷ്ടപ്പെട്ടില്ല, അതൊക്കെ അറിയാം. പക്ഷെ കല്ലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു? അതിനെ കുളിപ്പിക്കുന്നു, അതിനെ പൊട്ട തൊടിയിക്കുന്നു, അതിന്റെ മുമ്പിൽ ആഹാരം കൊണ്ടിരിക്കുന്നു, പൂജ നടത്തുന്നു, ആയുധം നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ അയാൾക്കൊരു ഭാവനയുണ്ട്, കല്ലെന്നുള്ള ഭാവനയിലല്ല അത്. അങ്ങനെ അപ്പൊ അയാളുടെ ഇതൊക്കെ ചെയ്യുമ്പോ അയാളുടെ മനസ്സിൽ ഭാവന എന്താണ്? ഇത് ശിവനാണെന്നുള്ള ഭാവനയാണ്. ഇനി ആ കല്ലിന്റെ മുമ്പിൽ ഒരാൾ ചെന്ന് ഒന്ന് തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ച് കരയുന്നു, എല്ലാം ചെയ്യുന്നു, ഒരുപാട് വികാരാവേശങ്ങളൊക്കെ കാണിക്കുന്നു. കല്ലാണെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റും. കല്ലിന്റെ മുമ്പ് ഒരാൾക്ക് വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല, തന്റെ ദുഃഖം പറയാൻ പറ്റില്ല, ആവലാദികൾ പറയാൻ പറ്റില്ല. പക്ഷെ അത് കല്ലാണോ എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? ആയിരിക്കുന്നു കല്ല് തന്നെ. പക്ഷെ അയാൾ ഇതൊക്കെ പറയുമ്പോ അയാളുടെ മനസ്സിലെന്താണ്? ശിവനാണ്. ഇതാണ് ഭാവന. ഇത് ഉപാസനയ്ക്ക് ഭാവന ഉപയോഗിക്കും. അതിന്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അദ്വൈതത്തില് ഉപാസനാ കാണ്ഡങ്ങൾ വേറെയാണ്, ജ്ഞാന തത്വജ്ഞാന കാണ്ഡം ഭാഗം വേറെയാണ്, ഇനി രണ്ടാണ്. ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. എന്താണ്? ഭാവനകളെയും അംഗീകരിക്കുന്നു. ഭാവന എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ജ്ഞാനമെന്ന് പറയുന്നത് അറിവിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒരാള് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് എവിടെയും ഒരു കല്ലെടുത്ത് വയ്ക്കാം, അയാള് ശിവനെന്ന് അയാള് ഭാവന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അയാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും എല്ലാം അവിടെ 100% എന്താണ്? അയാളെ സംബന്ധിച്ച് വിശ്വാസം. അത് വിശ്വസിക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് കിട്ടും, അങ്ങനെ വിശ്വസിക്കുന്നു. അവിടെ ജ്ഞാനത്തിനൊരു സ്ഥാനമില്ല, മറിച്ച് അവിടെ ഭാവനയ്ക്കാണ് സ്ഥാനം. ഇങ്ങനെ എന്താണ് ഒരു ഭാവന എങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്? അതാണ് പറയാനുള്ളത്. പണ്ടെനിക്ക് ഇത്രയൊന്നും വിശ്വാസമില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വരും. ചെല്ലു പറയും, പണ്ട് ഞാൻ നല്ലൊരു വിശ്വാസമായിരുന്നു, ഇപ്പോ എന്റെ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതിനാ കൂടിയും കുറയും ചെയ്യുന്ന എന്തുകൊണ്ട്? ഭാവന. ഈ കല്ലില് കണ്ടിട്ട് എനിക്ക് ഭാവന ഉറച്ചുറച്ചുറച്ചു വരേണ്ട ശിവൻ തന്നെ. അങ്ങനെ ഭാവന ദൃഢമായി വന്നു കഴിഞ്ഞാൽ എന്റെ വിശ്വാസം കൂടി. അല്ല, ഇനി കുറെ കാലം ഇയാള് ഇതൊക്കെ ചെയ്ത് ചെയ്യാത്തതുകൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തുവരും? അയാളുടെ ഭാവന കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ എന്തു ചെയ്യും? അയാളുടെ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു. ഇപ്പൊ ഭാവനയുടെ ദൃഢത അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് വിശ്വാസം കൂടുന്നത്. ഭാവനയുടെ ദുർബലത അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് വിശ്വാസം കുറയുന്നത്. ഭാവനയുടെ ദൃഢതയും ദുർബലതയും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അയാൾക്ക് കിട്ടുന്ന ഫലത്തിനനുസരിച്ച്. ഭാവന ചെയ്തുകൊണ്ട് ഫലമുണ്ടെങ്കിൽ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് കല്ലിന് മുമ്പിൽ ചെന്നു പ്രാർത്ഥിച്ചു, പക്ഷെ കല്ലായി കണ്ടിട്ടല്ല ശിവനായി കണ്ടിട്ട് പ്രാർത്ഥിച്ചു. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവളുടെ വിശ്വാസം ഇരട്ടിക്കും, 100 ഇരട്ടിയാവും. എന്നുവെച്ചാൽ ഭാവന ഇരട്ടിയാവും. ഭാവന എന്ന് പറയുന്നപ്പോഴും ഫലത്തിനനുസരിച്ചിട്ടാണ്. ഫലമുണ്ടെങ്കിൽ ഭാവന ദൃഢമാവും, ഭാവന ദൃഢമാകുമ്പോൾ വിശ്വാസവും പിന്നെ മനസ്സാ വഴിക്ക് പോകും. അവിടെ ജ്ഞാനവുമായിട്ട് അതിന് യാതൊരു ബന്ധവും, അറിവുമായിട്ട്. ഭാവന, ഫലം, വിശ്വാസം, ഈ മൂന്ന് കോണുകളാണ്. ഭാവന, ഫലം, വിശ്വാസം, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് കോണുകളാണ്. അത് മേലോട്ടും പോവാം, താഴോട്ടും വരാം. മനുഷ്യരിലൊക്കെ അങ്ങനെ സംഭവിക്കാറ്. ഫലം കിട്ടുന്നത്, ഫലം കിട്ടത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ എന്താണ്, ഇപ്പം എന്താണ്, നല്ല മഴക്കോട് ഇപ്പം മഴയാണ്. ഇപ്പം വീട്ടില് അമ്മമാരൊക്കെയാണ്, അവര് മുളകും മല്ലിയൊക്കെ വറുത്ത് വച്ചിരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ വേരത്തിട്ട് എടുത്ത് ഉണക്കി ഒന്ന് ഉണക്കിയെടുക്കണം. നല്ല മഴക്കാലമാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? പറയും അടുത്ത മാടപ്പുരയിലെ മാടന് ഒരു വിളക്ക്, 100 ബാർ എന്തൊക്കെയാണ് എല്ലാം ഞാൻ മറന്നും പോയി. ഇപ്പോൾ അതുമായിട്ടൊന്നും ഇടപാടില്ലാത്ത 100 ബാർ എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊടുത്തേക്കാം. ഇപ്പോൾ വെയിൽ വന്നാലും ഇവർ പ്രാർത്ഥിക്കുന്നു. സാധാരണ നടക്കുന്നതാണ്, അമ്മമാർ പ്രാർത്ഥിക്കും. ഇപ്പൊ വെയിൽ വരികയാണെങ്കിൽ ഞാൻ എന്തെന്നൊക്കെ ഡൊണേഷൻ ചെയ്തേക്കാന്ന് പറയുന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് എന്ത് വരുന്നു? വെയിൽ വരുന്നു, ഇവരോ ഡൊണേഷനും ചെയ്യുന്നു, ഇതെല്ലാം ഉണക്കിയെടുക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടാണോ വെയിൽ വന്നത്? ഡൊണേഷൻ കൊടുത്തുകൊണ്ടാണോ വെയിൽ വന്നത്? ആണ്. ഇവര് പ്രാർത്ഥിച്ചപ്പോ വെയിൽ വന്നോ? വന്നു. അപ്പൊ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടാണോ വെയിൽ വന്നു? അല്ല, ഇവർ പ്രാർത്ഥിച്ചപ്പോഴല്ലേ വന്നത്. അവർക്ക് വാദിക്കാം എന്താണ് ഈ മടന്തേവന് ശക്തിയുണ്ട്. എന്തുകൊണ്ട്? ഞാൻ പ്രാർത്ഥിച്ചു, വെയിൽ വന്നു, ഞാൻ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയും ചെയ്തു. വീണ്ടും ഇതേപോലെ ഒരു സന്ദർഭം വരുമ്പോൾ അവരെന്തെയും പ്രാർത്ഥിക്കും, വെയിൽ വരും, അവർ ഡൊണേഷൻ ചെയ്യും. അങ്ങനെ ഒരു ദൃഢമായ ബന്ധം മാടൻ തമ്പുരാനുമായിട്ട് ഉണ്ടാക്കിയെടുക്കും അല്ലേ. ഇവിടെ ചോദ്യം ഇതാണ്, ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെയിൽ വന്നത്? നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങളിട്ടുള്ള ആണോ? പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ശരിക്കും എന്താ സംഭവിച്ച? അപ്പോ ചിന്തിച്ചിട്ടുണ്ട്? ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. മഴക്കാലമായിരുന്നു, അവിടെ മടനമ്പുരാണ്ട്, ഇവര് പ്രാർത്ഥിച്ചു, വെയില് വന്നു, മുളകും മല്ലിയൊക്കെ ഉണക്കി പൊടിച്ചു, അവർ ഡൊണേഷനും ചെയ്തു. ഇത്രയും സംഗതിയിൽ യാതൊരു എന്താണോ അഭിപ്രായവ്യത്യാസം ആർക്കുമില്ല. പിന്നെ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മനസ്സുകൊണ്ട് അവരുടെ പ്രാർത്ഥന, അവരുടെ വെയില്, മടന്നുമുരാൻ, ഡൊണേഷൻ എല്ലാം കൂടെ ഇവർ കണക്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? അവരുടെ മനസ്സിൽ. അവരൊരു തിയറി ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്താണ് അവരുടെ മനസ്സുകൊണ്ട് അവരൊരു തിയറി ഉണ്ടാക്കിയെടുക്കണം? എന്താണ്? ഞാൻ പ്രാർത്ഥിച്ചാൽ ആ ദേവന് ശക്തിയുണ്ട്, വെയില് വരും. അപ്പൊ ഈ കണക്ഷൻ എന്ന് പറയുന്നതാണ്, ബാക്കിയെല്ലാം അവിടെ സംഭവിക്കുന്ന കാര്യം തന്നെ. പക്ഷെ ഇവരെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവരുടെ മനസ്സുകൊണ്ട് അവരൊരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം ഇതിനെല്ലാത്തിനും കൂടെ ചേർന്ന്. പിന്നെ വെയില് എങ്ങനെ സംഭവിക്കുന്നു, മഴ എങ്ങനെ മാറിയിരിക്കുന്നു, ഇത് എങ്ങനെയാണ് ഒക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഈ പ്രാർത്ഥിച്ചവർക്ക് വെയിലെങ്ങനെയാ വരുന്നത്, ആകാശത്തെ മേഘം എങ്ങനെ വരുന്നു, എങ്ങനെയാണ് അവിടെ സൂര്യൻ മറയുന്നത്, എങ്ങനെയാണ് വെയിൽ വരുന്നത്, ഇതിനെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ എന്തെങ്കിലും ധാരണ ഇവർക്കുണ്ടോ? യാതൊന്നും. പക്ഷേ അതിന്റെ ആവശ്യമില്ല, വിശ്വാസത്തിന് അറിവിന്റെ ആവശ്യമില്ല. പിന്നെ എന്തു പറഞ്ഞു? വിശ്വാസം മനസ്സിന് ഇങ്ങനെ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും, ഇങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. ഇത് തന്നെ ലോട്ടറി എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നവൻ, താൻ പ്രാർത്ഥിക്കുന്നതും ലോട്ടറി തനിക്ക് അടിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അയാൾക്ക് അറിവൊന്നുമില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ മനസ്സൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഞാൻ പ്രാർത്ഥന, ലോട്ടറി, ഫസ്റ്റ് പ്രൈസ്, ഇത് മനസ്സുണ്ടാക്കിയെടുക്കുന്ന ഒരു കണക്ഷനാണ്. അയാളെ സംബന്ധിച്ച് അത് മതി. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണോ, അയാളുടെ ഭാവന ദൃഢമാകണം, അയാൾക്ക് ഫലമുണ്ടാകണം, അയാൾക്ക് വിശ്വാസം ദൃഢമാകണം. ഇതൊക്കെ അയാളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സാണ് ഇതിനെല്ലാം പരസ്പരം ഇങ്ങനെ കൂട്ടിക്കെട്ടിയെടുക്കുന്നത്. മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ്. അതിനപ്പുറം അതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചാൽ അപ്പടി കിട്ടും ആർക്കെങ്കിലും. ആർക്കെങ്കിലും ഇതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധത്തെ കണ്ടെത്താൻ പറ്റും? അതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ അവനവന്റെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെയൊക്കെ പരസ്പരം നെയ്തെടുക്കാം, കൂട്ടിക്കെട്ടിയെടുക്കാം. അപ്പൊ അങ്ങനെ കൂട്ടിക്കെട്ടിയെടുക്കുമ്പോൾ വലിയ അയാളെ സംബന്ധിച്ചിടത്തോളം ഫലം കിട്ടിയാൽ പോരെ, വലിയ സന്തോഷമായി. മഴ പെയ്താലോ അയാൾക്ക് അയാളെ കൂട്ടിക്കെട്ടും. ഇനി മഴയാണ് പെയ്തെന്നിരിക്കട്ടെ, എന്നിട്ട് അയാളുടെ മനസ്സ് ഇതിനും ഈസിയായിട്ട് അതിനെ കണക്ട് ചെയ്തെടുക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചു, മടങ്ങും പുരാൻ പ്രസാദിച്ചില്ല, എന്തോ എന്റെ പ്രാർത്ഥനയുടെ കുഴപ്പമുണ്ട്, ഞാൻ കൊടുത്തു കുറഞ്ഞു പോയി. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? മടങ്ങും പുരാൻ തന്നെ. അത് ഇതിനും ഈസിയായിട്ട് അയാൾ കണക്ട് ചെയ്യും. അപ്പോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത മറ്റേ കാര്യം മാടങ്ങും പുരാനും പിടിച്ചില്ല, മറ്റേ പ്രശ്നം അത് മാടങ്ങും പുരാനും പിടിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ ഉണ്ടാക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അതിനും അയാൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പൊ ഇനി അയാൾ ഒന്നുകൂടി കരുതലോട് വേണം മാടങ്ങും പുരാനോട് റിക്വസ്റ്റ് ചെയ്യാൻ എന്നൊരു ധാരണ വരും. ഇത് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം ഒത്തു വന്നു, ഇപ്പോഴാണ് മാടങ്ങും പുരാൻ ശരിക്കും പ്രസാദിച്ചത്, നേരത്തെ അത്രയും പ്രസാദിച്ചില്ല, അത് എന്റെ കുറ്റമാണ്. മനസ്സിലായോ? അവിടെയും ഈസിയായിട്ട് കണക്ട് ചെയ്യാം. എന്തുകൊണ്ട്? കണക്ട് ചെയ്യുന്നത് എന്താണ്? മനസ്സാണ്, മനസ്സിന്റെ വിശ്വാസങ്ങളാണ്. അവിടെ എന്തെങ്കിലും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന ഇതാണ്, ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് അയാളുടെ മനസ്സ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ അവിടെ ഏതെങ്കിലും തരത്തിൽ കാര്യകാരണ ബന്ധങ്ങളോ എന്തെങ്കിലും അയാൾ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാനോട് കഴിയത്തുമില്ല. കാരണം ഇതൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെങ്ങനെ, അയാളുടെ ഭാവന, അയാളുടെ വിശ്വാസം, അതനുസരിച്ചാണ് കാര്യം സംഭവിച്ചത്. ഇത് പിന്നെ ആർക്കും എന്താണ് കീറി മുറിച്ച് പരിശോധിക്കാൻ പറ്റി. പിന്നെ ഒരാൾക്ക് അങ്ങനെ എന്താണ് കണക്ട് ചെയ്ത് വിശ്വസിക്കുകയും ഫലം കിട്ടുകയും മുതലായൊക്കെ ആശ്വാസം കൊണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിനുണ്ട്. അതുകൊണ്ട് നമുക്കെന്താ പ്രശ്നം? അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഒരാൾക്ക് എന്താണ് മനസ്സിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അയാളുടെ മനസ്സിൽ വരികയും അയാൾക്ക് ഫലം കിട്ടുകയും അയാളിതെല്ലാം കൂടെ കണക്ട് ചെയ്യുകയും അയാൾക്ക് സമാധാനമാണ്. അപ്പൊ അതങ്ങനെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ദോഷമൊന്നുമില്ല. കാരണം ഇയാളിപ്പോ ഈ പൈസ അയാൾ ഒരു ഡൊണേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അയാളുടെ ശിവനോ വിഷ്ണുവിനോ ആർക്കെങ്കിലും അയാൾ ഒരു ഡൊണേഷൻ കൊടുക്കുന്നു പ്രതിഫലമായിട്ട്. അത് അങ്ങനെ കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തായാലും ഒരു പ്രശ്നമില്ല അല്ലേ. പിന്നെ ഇത് കൈനീട്ട് വാങ്ങിക്കുന്ന ആരാണ്? ഒരു വിഷ്ണു ശിവനും വാങ്ങുന്നു, നമ്മളല്ലേ വാങ്ങുന്നു, നമുക്കും പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ നടന്നോട്ടെ, എന്താ പ്രശ്നം? അയാൾക്ക് അത് സന്തോഷം, നമുക്കതിൽ കൂടുതൽ സന്തോഷം. എന്താണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കെന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് ദക്ഷിണ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൽ നമ്മളെന്തിനാ ഇടപെടാൻ പോകുന്നത്? അങ്ങനെ തന്നെ പോട്ടെ, അതിനെ ശരി. അതുകൊണ്ടങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്തായാലും ശിവനോ വിഷ്ണുവോ എന്ന് പറഞ്ഞ് വാങ്ങിക്കത്തില്ല. വാങ്ങാൻ ആര് വേണോ? നമ്മളെ തന്നെ അവിടെ നിൽക്കണം, നമ്മുടെ കയ്യിൽ തന്നേ പറ്റൂ. അതിനെ നമുക്കെന്താ പ്രശ്നം? അത് എന്താണ്? ഉപാസനയുടെ ഭാഗം, വിശ്വാസത്തിന്റെ ഭാഗം. അതിനാണ് ഭാവന എന്ന് പറയുന്നത്, ലോകത്തിന് ഭാവന എന്ന് പറയുന്നതാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, അദ്വൈതത്തിൽ പറയുന്നത് ഇതൊരു കൽപ്പനയാണ്. ഭാവന എല്ലാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഈ പ്രപഞ്ചം അസത്യമാണ് എന്ന് പറയുന്നു സ്വപ്നം പോലെ, എന്തുകൊണ്ട് ഇത് അസത്യമാണ്? അപ്പൊ അതിനുത്തരം പറയുന്നത് എന്താണ്? ഇത് കൽപ്പനയാണ്, ഇതൊരു കൽപ്പനയായതുകൊണ്ടാണ് ഇത് അസത്യമായി. അല്ലെങ്കിൽ വിവർത്തം എന്ന് പറഞ്ഞാൽ കൽപ്പന എന്ന്. കൽപ്പന എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെല്ലാവരും ആ കൽപ്പനയിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ സർവവും കൽപ്പനയിൽപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, സ്വപ്നം എന്റെ ഒരു കൽപ്പനയാണ്, ഞാനാ കൽപ്പിച്ചത്. രജ്ജു സർപ്പം എന്റെ കൽപ്പനയാണ്, അതിലൊന്നും തർക്കമില്ല. ഞാനല്ലേ സ്വപ്നം കണ്ടത്, സ്വപ്നം കണ്ടയാളത് കൽപ്പിച്ചു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കൽപ്പന എന്ന് പറയുന്നത്. ഞാനും ആ കൽപ്പന ഉൾപ്പെട്ട, അപ്പൊ ഇത് കൽപ്പിച്ചാല് ചോദ്യം, ഇതൊരു വലിയ കൽപ്പനയായിരിക്കണം. അപ്പൊ ഇതിനെ കൽപ്പിച്ചാരാണ്? അതിനാണ് ഗുരു പറയുന്ന അറിവ്. എന്നുവെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഇതിനെല്ലാത്തിനെയും കൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? അറിവെന്നോ ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ, അതാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. അതിന്റെ കൽപ്പനയാണ് ഏതുപോലെ? സ്വപ്നം പോലെ. അതാണ് വിവർത്തം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ഒരുപാട് ചോദ്യങ്ങൾ വരും. ഒരു ചോദ്യം ഞാൻ പറയാം. അപ്പൊ ഞാൻ കൽപ്പിക്കുന്നു സ്വപ്നം അല്ലേ, ഞാനാണ് സ്വപ്നത്തെ കൽപ്പിച്ചത്. ഞാൻ കൽപ്പിക്കുന്ന സ്വപ്നം എനിക്കേ കാണാൻ പറ്റും, വേറെ തന്നെ കാണാൻ പറ്റും? അത് പറയുന്നു. ഇവിടെ അറിവ്, ആത്മാവ്, ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയാണ്. എന്റെ ഈ ശരീരം, മനസ്സ് എല്ലാം കൂടെ കൽപ്പനയിൽപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം അസത്യമാണ് എന്നാ പറയുന്നു. ഇതെല്ലാം വിവർത്തമെന്നാണ്. അപ്പൊ ഈശ്വരനാണ് ഇതെല്ലാം കൽപ്പിച്ചതെങ്കിൽ സ്വപ്നം കാണുന്ന പോലെ ഈശ്വരനല്ലേ കാണാൻ പറ്റൂ? ഞാനെങ്ങനെ കാണും? ചോദിച്ചൂടെ. സ്വപ്നം എന്റെ കൽപ്പനയാണെങ്കിൽ സ്വപ്നം എനിക്കേ കാണാൻ പറ്റും, എന്റെ സ്വപ്നം വേറെ കാണാൻ പറ്റും. രജ്ജസർപ്പം എല്ലാം അതുപോലെ തന്നെ, എന്റെ കൽപ്പന എനിക്കേ കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈശ്വരന്റെ കൽപ്പനയാണെങ്കിൽ ഈശ്വരൻ കാണും, ഞാനെങ്ങനെ കാണും? എന്റെ പ്രപഞ്ചത്തെ കുറിച്ചാ പറയുന്നത് കൽപ്പനയാണ്. ഈശ്വരന്റെ കൽപ്പനയാണെങ്കിൽ ഞാൻ കാണത്തില്ല. അതിനെന്താ പറയുന്നത്? പറയുന്നു നീയും ഈശ്വരൻ തന്നെ തത്വമസി, അതുകൊണ്ടാണ് നീയും കാണുന്നത്. ഈശ്വരനും നീയും വേറെ വേറെ സാധനങ്ങളല്ല. നീയും അതായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നീയും കാണുന്നു. അപ്പൊ കൽപ്പന എന്ന് പറയുന്നത് അതിന് നീയുണ്ട്, നീയും കക്ഷിയാണ്, നീയും കൂടെ ചേർന്ന് അത് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടുപേര് കൽപ്പിച്ചു, ഇത് ഒരാൾ എന്ന് അവിടെയാണ് പറയുന്നത് തത്വമസി. ഈശ്വരനും നീയും വേറെ അല്ല. അപ്പൊ നീ തന്നെ കൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നീ തന്നെ അനുഭവിക്കുന്നതാണ് ഈ പ്രപഞ്ചം, ഈ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. അതാണ് വിവർത്തം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈശ്വരനും ജീവനും രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടും ഒന്ന് തന്നെ എന്നുള്ള അദ്വൈതത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ കൽപ്പിക്കുമ്പോ കൽപ്പിച്ച ഈശ്വരൻ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് അത് കേവലമായ അറിവാണ്. അറിവിലാണ്, അങ്ങനെ അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൻ എന്ന് പറയുന്നു. അറിവിന്റെ തന്നെ ഒരു ലീലയാണ്. അപ്പൊ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവാണ് അവിടെ കൽപ്പിക്കുന്നത്. ഈശ്വരൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവെന്ന് കൽപ്പിക്കുന്നു. അറിവിന്റെ കൽപ്പനയാണ്, അതിനാണ് ലീല അവിടെ ഇത് പറഞ്ഞു. തിരുവിളയാടൽ എന്ന് പറയുന്ന അതിനാണ് വിവർത്തവും പറയുന്നത്. അപ്പോ അവിടെ ഒരു കാര്യം കൂടെ സമ്മതിക്കേണ്ടി വരും. എന്താണോ ഈശ്വരനും ജീവനും ഒന്നു തന്നെ, താൻ കൽപ്പിച്ച പ്രപഞ്ചത്തെ തന്നെയാണ് താൻ അറിയുന്നത്. രണ്ടും ഒന്നിനും ഈശ്വര ജീവൻ അങ്ങനെ ഒരു ഭേദം ഇല്ല. അപ്പൊ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അറിവ് അതെന്താണ്? പറയാ, അറിവ് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിർഗുണമാണ്, നിരാകാരമാണ്, സത്താണ്, ചിത്താണ്. ഇങ്ങനെയാണ് അറിവിനെ കുറിച്ച് പറയുന്നത്. ആനന്ദമാണ്, അതാണ് അങ്ങനെ. എന്താണ് നിരാകാരമായി നിർഗുണമായിരിക്കുന്ന ആ അറിവിനെങ്ങനെ ഈ പ്രപഞ്ചത്തെ കൽപ്പിക്കാൻ പറ്റും? കാരണം ഞാനിപ്പോ സ്വപ്നത്തെ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശരീരമുണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സ്വപ്നത്തെ കൽപ്പിക്കുന്നു. അവിടെ ഒരുപാട് നിമിത്തങ്ങളുണ്ട്, എന്നാൽ കൽപ്പന നടക്കും. ഇരുട്ടത്ത് കയറിനെ കാണാതെ പാമ്പെന്ന് ഭ്രമിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഇരുട്ടുണ്ട്, എന്റെ ഉള്ളിൽ ഭയമുണ്ട്, ഞാനവിടെ എന്തോ ഒന്നിനെ കാണുന്നു, വ്യക്തമാകുന്നില്ല, അപ്പോഴാണ് പാമ്പെന്ന് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ നിത്യശുദ്ധമായ അറിവാണ് എങ്കിൽ അതെങ്ങനെ കൽപ്പിക്കുന്നു? അത് സത്യമല്ല, അതിനെങ്ങനെ കൽപ്പന വരും? ഇത് പറയുന്ന കൽപ്പനയെ കുറിച്ചാണ്. അറിവ് സത്യം എന്ന് പറയുന്നു, ഈ കാണുന്നതൊക്കെ എന്താണ് വിവർത്തം, അസത്യം എന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാവും? സത്യമായ അറിവിൽ അസത്യമായ ഈ കൽപ്പന എങ്ങനെ ഉണ്ടാകും? അതിന് ഉത്തരം പറയണ്ടേ? അതിനെന്ത് പറയും? മരയോടെ ഒരു മായ, മായ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് സംഗീത. അപ്പൊ വീണ്ടും പ്രശ്നം വരും. എന്താണ് നിങ്ങളീ പറയുന്ന പോലെ? എന്താണ് നിത്യശുദ്ധ ബുദ്ധമൊന്നുമല്ല, കാരണം അവിടെ വേറൊന്നും കൂടെ ഉണ്ട്, രണ്ടാമൊരാളുണ്ട്, മായാശക്തി. അതുകൂടെ ഉള്ളതുകൊണ്ടാണ് ഈ കൽപ്പന ഉള്ളത്. അപ്പൊ രണ്ടായില്ലേ? ശുദ്ധമായ അറിവിന് കൽപ്പിക്കാൻ പറ്റില്ല, മായ കൂടെ വേണം. രണ്ടുണ്ടെങ്കിൽ എന്ത് പറ്റും കൽപ്പിക്കാൻ പറ്റും? അറിവ് കൽപ്പിച്ചു എന്ന് പറഞ്ഞാലും അറിവിൻ കൽപ്പനയ്ക്ക് വേണ്ടി മറ്റൊന്നിനെ കൂടെ സ്വീകരിക്കുന്നു, മായ, അവിദ്യ. അതിന് പിന്നെ എന്ത് സമാനം പറയും? അത് പറയും അറിവ് എങ്ങനെയാണോ സത്യം, അതുപോലെ ഈ കൽപ്പിച്ച എന്താണോ ഇത് സത്യമല്ലെന്നുണ്ട് പറയുന്നത്. അപ്പൊ കൽപ്പിക്കാൻ വേണ്ടി അവിടെ സഹായിച്ചമായി സത്യമുണ്ട്, പ്രശ്നം തോന്നി. അപ്പോ രണ്ട് എന്ന് പറയുന്നത് രണ്ട് സത്യങ്ങൾ പാടില്ലെന്നേ ഉള്ളൂ. സ്വപ്നത്തിൽ എന്തൊക്കെ അസത്യങ്ങൾ വന്നാലും ശരി, തനിക്കതുകൊണ്ടൊരു പ്രശ്നമില്ല. സ്വപ്നത്തിൽ ഞാൻ വിശന്നു, ദാഹിച്ചു, ഭക്ഷണം കഴിച്ചു, കരഞ്ഞു, ചിരിച്ചു, കൊന്നു ഒരാളെ, എന്ത് വേണോ അവിടെ നടക്കാം. അതെന്ത് വന്നാലും ഉണർന്ന തന്നെ അതൊന്നും ബാധിക്കുന്നില്ല. ഉണർന്നളവ് ഉണർന്നവനാ അതേ ശേഷിക്കുന്നുള്ളൂ, പിന്നെന്താ പ്രശ്നം. അപ്പൊ കൽപ്പനയ്ക്ക് ആശ്രയിച്ചിരിക്കുന്നത് അസത്യമായ മായയാണ്, കൽപ്പനയും അസത്യമാണ്. അപ്പൊ അസത്യമായതുകൊണ്ട് എന്താ, അതൊന്നും സത്യത്തെ ബാധിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. രണ്ട് സത്യത്തെ സ്വീകരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ഒന്നിനെ എന്തായി സ്വീകരിക്കുന്നു? സത്യം. മറ്റൊന്നുള്ളതിനെ എന്തായി സ്വീകരിക്കുന്നു? അസത്യം. അതാണ് പറയുന്നത്, ഈ പ്രപഞ്ചം അസത്യമാണ്. അത് ഏതുപോലെ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കാൻ പ്രയാസമാണോ? ഒരേ വഴിയൊക്കെ നമ്മൾ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുക, പറയുന്നു സ്വപ്നം ചിന്തിച്ച് മനസ്സിലായി സ്വപ്ന അസത്യം തന്നെ എന്നുള്ളത് എന്റെ അനുഭവമാണ് അല്ലേ. സ്വപ്നം എന്ന് പറയുന്നത് എന്റെ അനുഭവമാണ്. ഉണർന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതെല്ലാം അസത്യമാണെന്ന്. അസത്യമാണ് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യമായി സ്വപ്നം പറഞ്ഞു. പക്ഷെ ഇത് ബോധ്യമാവുന്നില്ലല്ലോ, ഇതിപ്പോ എങ്ങനെ അനുഭവിക്കുന്നു? സത്യമായിട്ട് പറയുന്ന അത് സ്വപ്നം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോ എങ്ങനെ എന്താ മനസ്സിലാക്കിയത്? സത്യമായിട്ട് തന്നെ അനുഭവിച്ചോണ്ട്. ഇത് ഒരു കാര്യം നമ്മൾ അനുഭവിക്കുമ്പോ സത്യമായി അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് സത്യമായി കൊണ്ടൊന്നുമില്ല. പിന്നെ ജാഗ്രത എന്ന് പറയുന്ന ഒരു നല്ല ബോധം, ശരിയായ ബോധം വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിക്കുകയും ചെയ്തു. ഓ, അതൊക്കെ അസത്യമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് അസത്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിയായ ബോധം വരണം. ഇവിടെ ശരിയായ ബോധം എങ്ങനെ വരും? ചിന്തിക്കണം, ഓർത്താൽ. എന്നിവിടെയും പറഞ്ഞിരിക്കുന്നതന്നെ ഓർക്കണം, നിജവിചാരം ചെയ്യണം, സ്മരിക്കുക എന്നുള്ള അർത്ഥമുള്ള വിചാരം ചെയ്യണം. ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണോ, ഇത് അസത്യമാണ്. അതെങ്ങനെ ചിന്തിക്കും? അനിലേ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞത്, സ്വപ്നം എന്ന് പറയുന്ന ദൃഷ്ടാന്തം ഉണ്ടല്ലോ, അതിന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു യുക്തി ഉണ്ടല്ലോ, ആ യുക്തിയുടെ സഹായത്തോടുകൂടി ചിന്തിക്കണം, യുക്തി ഉപയോഗിച്ച് ചിന്തിക്കണം. അവിടെ നിങ്ങൾ പ്രയോഗിച്ച യുക്തി എവിടെയും പ്രയോഗിക്കണം. അപ്പൊ എന്ത് മനസ്സിലാവും? ഇത് വിവർത്തമാണ്. ഇതൊരു രീതി, ഇതുപോലെ പല രീതിയിലും ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ ഒരു രീതി പറഞ്ഞു, ഇങ്ങനെ ഒരു രീതി ഞാൻ പറഞ്ഞതിന് ഒരു പ്രക്രിയ എന്ന് പറയാം. ഇതുപോലെ പല പല പ്രക്രിയയിൽ ചിന്തിച്ച് എന്ന് പറയുന്നു, ഇത് വിവർത്തമാണ്. പക്ഷെ ഓർക്കണം, ചിന്തിക്കണം. ചിന്തിക്കുന്നുണ്ടോ? തല ചൂടാവുന്നു? ചൂടാവും ഞാൻ പറഞ്ഞില്ല, അത്ര കടുത്ത കാര്യം ഞാൻ പറഞ്ഞു. സന്യാസി എന്ന് പറഞ്ഞ ആരെയാ ഉദ്ദേശിക്കുന്നത്? ആരെയാണ് സന്യാസി എന്ന് പറഞ്ഞാ ഉദ്ദേശിക്കുന്നത്? മെമ്പർമാരെയാണോ? ആണോ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ആരെയാണ് സന്യാസി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പൊ ഇവർ ഇവിടെ ഇരിക്കുന്നവരൊക്കെയാണ് ഉദ്ദേശിക്കണെങ്കിൽ എന്താണ് ഇതൊക്കെ അവർ വിചാരം ചെയ്യണം. പിന്നെ എന്ത് വേണം? ആ ഭക്ഷണം കിട്ടണമെങ്കിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ ആരും ഭക്ഷണം തരാം. ഇതെല്ലാം വേണം. വിചാരം മാത്രം കൊണ്ടുവരണമെങ്കിൽ ജീവിക്കാൻ പറ്റും? പറ്റും. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ആർക്കും ബാധ്യതയൊന്നുമില്ല. ഉണ്ടോ? ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാന്ന് ആർക്കും ഒരു ബാധ്യതയില്ല. അപ്പൊ അവനവന് ഭക്ഷണം വേണമെങ്കിൽ അവനും പറഞ്ഞു. അല്ല, അവിടെ നാല് ഭക്ഷണം. നിങ്ങളൊരു സ്പോൺസർ കണ്ടെത്തണം. ഈ അനാഥാലയങ്ങളൊക്കെ കിടക്കുന്നവർക്ക് സ്പോൺസർ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? അവരോട് പറയണം, മാസം ചുവരിയിലേക്ക് കാശ് അയച്ചുകൊണ്ടേയിരിക്കുക, ഞാൻ വിചാരം മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പറ്റും. അതവന് പ്രായോഗികമായിട്ടൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിയെടുത്താകാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഉപാസന ആർക്കും ആകാമല്ലോ, വിചാരം ആർക്കും ആകാം. അതിന് സന്യാസി ആവണമെന്നും ഈ പറയുന്ന രീതിയിൽ വിചാരം ചെയ്യുന്നതും ആർക്കും ആകാം, ഉപാസനയും ആർക്കും ആകാം. പ്രത്യേകിച്ച് സന്യാസി അങ്ങനെ ഒന്നുമില്ല. ആർക്കും വേണോ? അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മളീ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു. അപ്പൊ സമൂഹത്തിന്റെ ചില നടപടിക്രമങ്ങളനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോ സാഹചര്യങ്ങളനുസരിച്ച് എന്താണ് വിചാരം ചെയ്യുക, പിന്നെ ചെയ്യുക, ഉപാസന ചെയ്യുക. ജീവിതം എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ച് പണിയെടുത്താല്. ഞാനിപ്പം എന്താണ് മുറിക്കകത്ത് കഥ അടച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ എത്ര ദിവസം എനിക്ക് ഭക്ഷണം തരും? കുറച്ച് ദിവസം കഴിയുമ്പം മടിയാവും. എന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് ഭക്ഷണം തരികയും ഒക്കെ ചെയ്യും. ഒരു മനുഷ്യന് ഉപയോഗമില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ, നമുക്ക് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ ആരാ ഭക്ഷണം കൊടുക്കുന്നു? ഇവിടെ ഒരാൾക്ക് എത്ര ദിവസം ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും? ഇവിടുത്തെ നിയമം അനുസരിച്ച് ആര് വന്നാലും എത്ര ദിവസം വന്നാലും ആ ഉടേ പ്രശ്നം, സ്ഥിരം കൊടുക്കത്തില്ല. കൊടുക്കുമെന്നൊക്കെ പറയും, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ചോദിക്കും എവിടുന്ന് വരുന്നു, എന്താ ഇങ്ങനെ കൊടുക്കത്തില്ല. കൊടുക്കാൻ പറ്റത്തുമില്ല, കൊടുക്കാത്തവരുടെ കുറ്റമാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കുന്നവർക്ക് ഉണ്ടാക്കണ്ടേ, എന്നല്ലേ കൊടുക്കാൻ പറ്റും? കൊടുക്കുന്നവർക്ക് ഉണ്ടാക്കുന്ന ഒരു ജോലി കൂടെ ഉണ്ട്. അപ്പൊ എങ്ങനെ കൊടുക്കും? അതാറുമല്ല, ഫ്രീ അങ്ങ് കൊടുത്താൽ പോരെ? ഫ്രീ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഹംസ തീർത്തേരാ. അല്ല, അങ്ങനെയൊക്കെ നിബന്ധന വെക്കേണ്ടി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പരിസരത്തുള്ള ആൾക്കാരൊന്നും വീട്ടിൽ പിന്നെ തീ കത്തിക്കത്തില്ല. എല്ലാരും ഇങ്ങോട്ട് ഒന്നും കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? നടക്കുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇത് ഇത്തരം വിചാരം ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പറയുന്ന ആർക്കും ചെയ്യാം. അത് സന്യാസമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പിന്നെ പഴയകാലത്ത് പറയും, സന്യസ്യ ശ്രവണം ഗുരിയ. ഒരാൾ സന്യസിച്ചതിന് ശേഷം ഇത് പ്രധാനമായി ചെയ്യണം, ഇതിനോടൊക്കെ അയാൾക്ക് വിശ്വാസവും താല്പര്യവും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ പ്രധാനമായ പരിപാടി ഇതായിരിക്കണം എന്ന് പഴയകാലത്ത് പറയും. ഇന്നതും പറയാൻ പറ്റില്ല. ഒരു കാലത്ത് അങ്ങനെയൊക്കെ പറയും. സന്യസിച്ചാ പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വീട് ഉപേക്ഷിക്കുക, ഗൃഹസ്ഥനാണെങ്കിൽ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിക്കുക. ബ്രഹ്മചാരിയാണെങ്കിൽ വീട്ടുകാരെ ഉപേക്ഷിക്കും. എന്നിട്ട് അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരുവന് പിന്നെ അവന്റെ ജോലി ഇതാണെന്ന് പഴയകാലത്ത് പറയുക. സന്യാസവും ഇന്ന് സന്യാസം എന്ന് പറയുമ്പോൾ വേറെ അർത്ഥങ്ങളൊക്കെ ഇന്ന് കൊടുക്കും. സന്യാസം എന്തെന്ന് തന്നെയാണ് നിർവചിക്കും ഇന്നത്തെ കാലത്ത്.